ഗുരുപരമ്പര ശ്രീമദ് ഭഗവത്ഗീത 16 അധ്യായം 2 ശ്ലോകം. അഹിംസ സത്യമക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷ്വലോലുപ്തം മാർദവം ഹ്രീരചാപലം. ഈ ശ്ലോകമാണ് ചർച്ച ചെയ്തത്. അഹിംസ സത്യം അക്രോധ ത്യാഗം സന്യാസമാണെന്ന് പറഞ്ഞു. ശാന്തി മനസ്സിന്റെ ശാന്തി. അപൈശുനം പരദോഷങ്ങളെ പരന്മാരോട് പറയാതിരിക്കുക. ദയ അടുത്തതാണ് പറയുന്നത്. ദയ കൃപ ഭൂതേഷു ദുഃഖിതേഷു. ദുഃഖിതരിൽ കൃപയുണ്ടായിരിക്കുക. അത് ദൈവീ സമ്പത്താണ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് പറയും എന്താണ്? രാഗദ്വേഷാദികളില്ലാതിരിക്കണം, നിസ്സംഗമായിരിക്കണം, മനസ്സ് നിസ്സംഗമായിരിക്കണം. ആ നിസ്സംഗ അതേക്കുറിച്ചുള്ള ബോധം വേണം, അതനുസരിച്ച് പ്രവൃത്തി ചെയ്യണം എന്നെല്ലാം പറയും. അങ്ങനെ പറയുമ്പോൾ നിസ്സംഗമായിരിക്കുന്ന ആളെങ്ങനെ ദുഃഖിതന്മാരിൽ കൃപയുണ്ടാകും എന്ന് പറയും. അവിടെ നിസ്സംഗമായിരിക്കണം എന്ന് പറയുന്നത് രാഗദ്വേഷാദികളിലാണ്. കൃപ എന്ന് പറയുന്നത് രാഗമല്ല, ദുഃഖിതരോട് തോന്നുന്ന അനുകമ്പയാണ്. അത് നിസ്സംഗതയെ ബാധിക്കുന്ന കാര്യമല്ല, മറിച്ച് നിസ്സംഗതയുടെ തന്നെ ഒരു ബാഹ്യമായ ഭാവമാണ് ആ കൃപ. അത് ദുഃഖിതന്മാരിലുണ്ടായിരിക്കണം, അതൊരാൾ ആർജിക്കേണ്ടതാണ്. അതുകൊണ്ട് സാധാരണ നിസ്സംഗതയെക്കുറിച്ച് പറയും. ജനഗന്ധ്യം പറ്റുന്ന നിസ്സംഗതയെക്കുറിച്ച് പറയുമ്പോൾ പറയും, മിഥുന രാജ്യം ദഹിച്ചു പോയാലും എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞതായിട്ട്. ആ നിസ്സംഗത എന്ന് പറയുന്ന ഒരിക്കലും കൃപയെ ബാധിക്കുന്ന കാര്യമല്ല. അവിടെ പറയുന്ന നിസ്സംഗത ആത്മാവിൽ രാഗദ്വേഷങ്ങളുടെ സംബന്ധമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥ ആ വ്യക്തിയിൽ സദ്ഭാവങ്ങളൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ പറയുന്നു ശമാഅതിഷഡ്ഗുണങ്ങൾ, അതിലും നിസ്സംഗം എന്നുള്ള അർത്ഥമുണ്ട്. അത്തരം സദ്ഗുണങ്ങൾ നിലനിൽക്കേ തന്നെ ആ ജീവനെ ബന്ധിക്കുന്ന ഭാവങ്ങളിൽ നിന്നെല്ലാം നിസ്സംഗത ഉണ്ടായിരിക്കുക, ആ നിസ്സംഗത ശീലിക്കുക. അതുകൊണ്ട് കൃപ എന്ന് പറയുമ്പോൾ നിസ്സംഗതയ്ക്കെതിരല്ല. അങ്ങനെ പലരും ധരിക്കും, കൃപ ബന്ധിപ്പിക്കും എന്ന് ചിലർ ധരിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടെ പറയുന്നു ദൈവീ സമ്പത്തിൽ വരുന്ന കൃപ അത് നിസ്സംഗതയെ ബാധിക്കുന്ന കാര്യമല്ല. അലോലുപ്തം ഇന്ദ്രിയാണാം വിഷയ സന്നിധൗ അവിക്രിയ. വിഷയസന്നിധിയിൽ ഇന്ദ്രിയങ്ങൾ ഇളകാതിരിക്കുക, അതാണ് അലോലുപ്തം എന്ന് പറയുന്നത്. അത് വേറെ തരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. മുഖ്യമായിട്ടും ഇത് തന്നെയാണ്, വിഷയസന്നിധിയിൽ ഇന്ദ്രിയങ്ങൾ ഇളകാതിരിക്കുക. വിഷയസന്നിധിയിൽ എന്ന് വെച്ചാൽ സാധാരണ ആധ്യാത്മിക സാധനയുടെ മുഖ്യമായ ഭാഗം എന്ന് പറയുന്നത് വിഷയ സാന്നിധ്യത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. വിഷയ സാന്നിധ്യം ഒഴിവാക്കുക, അതാണ് ഏറ്റവും ബുദ്ധിപൂർവമായ മാർഗം. പക്ഷേ പ്രാരബ്ധം കൊണ്ട് സാഹചര്യങ്ങളിൽ അത്തരം സാഹചര്യങ്ങൾ വന്നുപെട്ട് കഴിഞ്ഞാൽ മനസ്സിന് പ്രലോഭനം ഉണ്ടാക്കുന്ന വിഷയം എന്ന് പറയുമ്പോൾ സമ്പത്ത് സ്ഥാനമാനങ്ങളെല്ലാം വരും. പ്രലോഭിപ്പിക്കുന്ന ജീവനെ പ്രലോഭിപ്പിക്കാമെന്നുള്ളത്, ആധ്യാത്മിക മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാമെന്നുള്ളത് എല്ലാം വരും. അത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കുകയാണ് ഏറ്റവും മുഖ്യമായ ഉപായം, ഏറ്റവും സുരക്ഷിതമായ രീതി അതാണ്. പക്ഷെ ഒരാൾ ആഗ്രഹിച്ചാലും അയാളുടെ പ്രാരബ്ധം ചിലപ്പോൾ അവിടെ എത്തിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അലം വികാരങ്ങൾ ഉണ്ടാകാതിരിക്കുക, പ്രതികൂല വിഷയങ്ങളോട് താല്പര്യം ഉണ്ടാകാതിരിക്കുക, അവിക്രിയ വികാരരഹിതമായ അവസ്ഥ, ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും പക്ഷെ ആ വിഷയങ്ങളെ സംബന്ധിച്ച് വികാരങ്ങൾ ഉണ്ടാകാതിരിക്കുക. അപ്പോൾ വികാരരഹിതമെന്ന് പറഞ്ഞാലും പലരും ചോദിക്കും, മനസ്സെങ്ങനെ വികാരരഹിതമായിരിക്കും? വികാരരഹിതമെന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രലോഭനങ്ങൾക്ക് അനുകൂലമായ വികാരങ്ങൾ മനസ്സിലുണ്ടാകാതിരിക്കുക. മനസ്സിന് നിശേഷം വികാരങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ള അർത്ഥമല്ല, അവിക്രിയ എന്നുള്ളതല്ല. കാരണം വിവേകം എന്ന് പറയുന്നത് മനസ്സിന്റെ വികാരമാണ്, അവിക്രിയാണ്. വിഷയസന്നിധിയിൽ മനസ്സിൽ ദോഷചിന്തനം, വിഷയങ്ങൾ ദോഷമുണ്ടാക്കുന്നതാണ്, ആധ്യാത്മിക മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ആധ്യാത്മിക മാർഗത്തിന് വിഘ്നമുണ്ടാക്കുന്നതാണ്, ഈ തരത്തിൽ ചിന്തിക്കുന്നത് മനസ്സിന്റെ വികാരം. അത്തരം വികാരങ്ങളല്ല പറയുന്നത്, പ്രലോഭനാത്മകമായ വികാരങ്ങൾ, അത് മനസ്സിൽ വരരുത്. മറിച്ച് ആത്മീയ മാർഗത്തിന് അനുകൂലമായ വികാരങ്ങൾ ഇവിടെ വേണം. അതുമില്ലാതിരിക്കണമെങ്കിൽ സമാധിയിലോ സുഷുപ്തിയിലോ ഇരിക്കും. വിഷയ സാന്നിധ്യത്തിൽ അതെല്ലാം പ്രയാസമാണ്. സ്വാഭാവികമായിട്ടും വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരും, വിഷയങ്ങളെക്കുറിച്ചുള്ള താല്പര്യങ്ങൾ വരും. അവിടെ അതിൻ്റെ പ്രതിപക്ഷ ഭാവന യോഗശാസ്ത്രത്തിനും മറ്റും പറയുന്ന പോലെ അതുണ്ടായേ പറ്റും. അത്തരം വികാരങ്ങൾ ഒഴികെ മറ്റൊന്നും വരാൻ പാടില്ല. മാർദവം, മൃദുത, അക്രൗര്യം, മനസ്സിന് മാർദവം വേണം, വാക്കിന് മാർദവം വേണം. മാർദവം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ദുഃഖമുണ്ടാകുന്ന വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല. മറ്റുള്ളവരെ കുറിച്ച് ഒരാൾ നല്ലതോ ചീത്തയോ, ഒരു ജീവനെക്കുറിച്ച് മോശമായി ചിന്തിക്കാൻ പാടില്ല. മൃദുവായിരിക്കുക, വാക്കിനും വേണം, അത് ഇനിയും പറയും. വാക് പാരുഷ്യം ഒഴിവാക്കുക, പരുഷമായി സംസാരിക്കാതിരിക്കുക, കഴിയുന്നത് മറ്റുള്ളവരെ നോവിച്ച് സംസാരിക്കാതിരിക്കുക. ഇതെല്ലാം പക്ഷെ അവിടെയും ഒന്നുണ്ട്, ഗുരുവിന് ശിഷ്യനോടാകാം പാരുഷ്യം. കാരണം ശിഷ്യനോട് മൃദുവായി സംസാരിച്ചാൽ ശിഷ്യൻ സാധന ധരിക്കുന്നത് ഗുരുവിന്റെ വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ശിഷ്യനോട് മാർദവം വന്നു കഴിഞ്ഞാൽ ശിഷ്യൻ അങ്ങനെ ചിലപ്പോൾ അത് തന്നെ വഴിതെറ്റിക്കും. ശിഷ്യൻ ഗുരുവിന്റെ തലയിൽ കയറിയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതൊഴിവാക്കണമെങ്കിൽ ചിലപ്പോൾ അവിടെ കർക്കശമായ കഠിനമായ ഭാഷ ഉപയോഗിക്കേണ്ടി വരും. ഇത് അങ്ങനെയല്ല, ഒരാധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്ക് അവിടെ മൃദുത്വം വേണം, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി. നേരത്തെ പറഞ്ഞ കൃപ അത് വേണം, ക്രൂരത വാക്കിൽ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ സ്വന്തം മനസ്സ് മലിനമാകും, മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കും, ആ വേദന തന്നെ ബാധിക്കും. യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ചിത്തസംക്രമണം എന്നൊരു പരിപാടിയെ കുറിച്ച്. അങ്ങനെ സംഭവിക്കും, വേറൊരാളിനെ കുറിച്ച് വേറൊരാളിനെ വേദനിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ വേദനിപ്പിക്കുന്നയാള് സന്തോഷിക്കുകയും വേദനിക്കുന്ന ആൾ ദുഃഖിക്കുകയും ചെയ്യും തൽക്കാലം. പക്ഷെ ക്രമേണ ആ ദുഃഖം വേദനിപ്പിക്കുന്നവനിലേക്ക് വരും, സംക്രമിക്കും. ഹിംസ തുടങ്ങിയ ദോഷങ്ങൾക്ക് ഇങ്ങനെയുണ്ട്, ഹിംസിക്കുന്നു. അത് ചിലപ്പോൾ ഹിംസിക്കുന്നവന് സന്തോഷം, അങ്ങനെയാണ്. അതായത് തിന്നാൻ വേണ്ടി കൊല്ലും. യോഗശാസ്ത്രത്തിൽ കർശനമായി പറഞ്ഞിട്ടുള്ള ഒരു നിയമമാണ് അഹിംസ. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തിന്നാൻ വേണ്ടി കൊല്ലുന്നു. തിന്നാൻ വേണ്ടി കൊല്ലുമ്പോൾ കൊല്ലുന്നവന് സന്തോഷമാണ്, കാരണം ഇനി തിന്നാമല്ലോ എന്നുള്ള സന്തോഷം. തിന്നുമ്പോൾ ഉണ്ടാകുന്ന തൃപ്തിയെക്കുറിച്ച് ആലോചിച്ചുള്ള സന്തോഷം. അതുകൊണ്ട് തിന്നാൻ വേണ്ടി കൊല്ലുന്നവനെപ്പോഴും സന്തോഷമാണ്. ഹിംസയുടെ ദുഃഖത്തെ അവൻ അറിയാൻ പറ്റത്തില്ല. പക്ഷെ ആ ഹിംസയ്ക്ക് വിധേയമാകുന്ന പ്രാണി അതിന് ദുഃഖമാണ്, അത് തീവ്രമായ ദുഃഖം അനുഭവപ്പെടും. ആ ഭാവങ്ങളെല്ലാം യോഗശാസ്ത്രത്തിൽ മൃദു, മന്ദം, തീവ്രം ഇങ്ങനെയെല്ലാം വിശദീകരിക്കും. അഹിംസയിൽ പ്രാണി വളരെ തീവ്രമായ ദുഃഖം അനുഭവിച്ചു. ആ ദുഃഖം അവിടെ മാത്രം ഒതുങ്ങിയിരിക്കത്തില്ല. ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? ആ ചിത്തത്തിന്റെ വികാരമാണ്, മനസ്സിന്റെ വികാരമാണ്. അത് അവിടെ നിന്ന് സഞ്ചരിച്ച് അതിന്റെ ഹേതുവിലെത്തിച്ചേരും. ഏതാണോ അതിന് ഹേതുവായി തീർന്നത്, അതിന് ഹേതുവായി തീരുന്നത് എന്താണ്? ക്രൂരമായ ഹിംസാത്മകമായ മനസ്സാണ്. ആ മനസ്സിലത് എത്തിച്ചേരും. മനസ്സിലെത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം എന്ന് പറയുന്നത് മനസ്സിന്റെ പരിണാമമാണ്. അത് വളരെ തീവ്രമായി പരിണമിക്കുമ്പോൾ അത് മനസ്സിനെ ഉപമിക്കുന്നത്, ചിത്തത്തെ ഉപമിക്കുന്നത് ജലത്തിനോടാണ്. നമ്മൾ ജലത്തിലേക്കൊരു കല്ല് വലിച്ചെറിഞ്ഞാൽ ആ കല്ല് വരുന്ന ഭാഗത്തേക്ക് വെള്ളം ഉയർന്നു വരും. അതിലൊരു ചലനം ഉണ്ടാകുമ്പോൾ, അതായത് വെള്ളം മേളിലോട്ട് ചാടും. അപ്പോൾ എവിടെ നിന്നാണോ ഈ ഹിംസ ചെല്ലുന്നത് ആ ഭാഗത്തേക്ക് ചിത്തം പരിണമിക്കും. അപ്പോൾ അതിൻ്റെ ഹേതുവിലെത്തിച്ചേരും. ഹേതുവായിരിക്കുന്ന ചിത്തമാണ്, ആ പരിണാമം അവിടേക്ക് വ്യാപിക്കും. ഇവന്റെ സംതൃപ്തിക്ക് ശേഷം, അതായത് ഹിംസയിൽ നിന്ന് അവന് കിട്ടുന്ന സംതൃപ്തി, കൊല്ലുന്നതുകൊണ്ട് തിന്നുന്നതുകൊണ്ട്, കൊന്നിട്ട് തിന്നുന്ന എന്തിനു വേണ്ടി? തന്റെ രസാസ്വാദനത്തിന് വേണ്ടിയിട്ടാണ്, രുചി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിന്നുന്നത്. അല്ലാതെ ആരും നിസ്സംഗമായി തിന്നേണ്ട ആവശ്യം വരുന്നില്ല, കൊന്നിട്ട് തിന്നേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അവിടേക്ക് ആ ചിത്തം, ആ രസം എവിടെ ആസ്വദിക്കുന്നു? ആ ചിത്തത്തിൽ, രുചി അനുഭവിക്കുന്ന ചിത്തത്തിൽ. അവിടേക്ക് വരും ആ ഹിംസയുടെ ഫലമാണ്ടായ ദുഃഖത്തിന്റെ പരിണാമം. ആ ദുഃഖം ആ വ്യക്തിയെ ബാധിക്കും. എങ്ങനെ? വ്യാധികളായി മറ്റും. അതിന്റെ ഫലമായി ആ ദുഃഖി, ആ ജീവൻ ദുഃഖിക്കേണ്ടി വരും. ഹിംസിച്ച് ഭക്ഷിക്കുന്നു, വേദനിപ്പിച്ച് ഭക്ഷിക്കുന്നു. അതും തീവ്രമായ വേദനയിൽ നിന്നും തീവ്രമായ ദുഃഖമുണ്ടാവും. അതുകൊണ്ട് ക്രൗര്യം, ഇവിടെ പറയുന്നത് അക്രൗര്യം എന്നാണ് മാർഗം. അത് പാടില്ല മനസ്സിൽ. ഹറിയർ, ലജ്ജ. ലജ്ജ എന്ന് പറയുന്നത് എന്തിന്? ലജ്ജയും മറ്റും പാടില്ല എന്ന് പറയും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? സാധാരണ നാട്ടുഭാഷയിൽ പറയുന്ന എന്താണ്? ആകെ മുങ്ങിയ കുളിരില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യാൻ അരുതാത്ത കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് അതിനൊരു തഴക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതിന് മടി വരത്തില്ല. അസാന്മാർഗികമായ പ്രവർത്തനങ്ങളിൽ ഒരാൾ ഏർപ്പെട്ടു കഴിഞ്ഞാൽ തുടക്കത്തിൽ അയാൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ലജ്ജയുണ്ടാവും, മാനസികമായി സങ്കോചമുണ്ടാവും. ഓ, ഇത് അരുതാത്തതാണല്ലോ, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ എന്ന് കരുതും. പക്ഷെ അയാളുടെ വാസനകൾ ശക്തമാണെങ്കിൽ അത്തരം ഭാവനകളെ അത് കീഴ്പ്പെടുത്തും. അരുതാത്ത പ്രവൃത്തിയിലേക്ക് താൻ അറിയാതെ എന്ന് മുഴുകിപ്പോകും. അപ്പോൾ ആ ലജ്ജ എന്ന് പറയുന്ന അവിടെ നഷ്ടപ്പെടും. ലജ്ജിക്കാതെ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അയാൾക്കൊരു ആധ്യാത്മികമായ അറിവൊക്കെ ഉണ്ടെങ്കിൽ അയാൾ അതിനെ നിസ്സംഗതയെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യും. നിങ്ങളെന്തുകൊണ്ടിത് ചെയ്യുന്നു എന്ന് പറയും, അതിനെ ബാധിക്കത്തില്ല, ഞാൻ നിസ്സംഗനാണ്. സ്വയം സമാധാനിക്കാൻ വേണ്ടിയെങ്കിലും മനസ്സിക്കരുത്. പക്ഷേ തന്റെ ദുർവാസനകളാണ് തന്നെ കൊണ്ട് ഇത് പ്രവർത്തിപ്പിച്ചത് എന്ന് സ്വയം അംഗീകരിക്കുന്നതിന് അയാളുടെ ദുരഭിമാനം അത് അനുവദിക്കത്തില്ല. താൻ ധാർമ്മികനാണ്, താൻ ആത്മീയ വ്യക്തിയാണ് എന്നൊക്കെയുള്ള മിഥ്യാധാരണ കൊണ്ട് ലജ്ജിക്കേണ്ടതായ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാലും അയാൾ സ്വയം ന്യായീകരിക്കും. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, എന്റെ നിസ്സംഗതയിൽ ഈ ദോഷങ്ങളെല്ലാം അലിഞ്ഞു നശിച്ചു പോകും എന്നെ കരുത്. അത് പാടില്ല എന്നുള്ളതാണ്. അത്തരം വിഷയങ്ങളിൽ ലജ്ജ ശക്തമായിട്ട് വേണം. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോൾ അവന് ലജ്ജ തോന്നും. ഇത് തന്റെ മാർഗത്തിനും തന്റെ വേഷഭൂഷാദികൾക്കും ഒന്നും യോജിച്ചതല്ല എന്ന് കരുതണം. അതുകൊണ്ട് ലജ്ജ ആവശ്യമാണ്. ദൈവീ സമ്പത്താണ്, അത് വേണം. അല്ലാതെ ആ ജീവന്റെ പൗരുഷത്തെ നശിപ്പിക്കുന്ന ലജ്ജ എന്ന് പറയുന്നുണ്ട്, അതല്ല ഇവിടെ പറയുന്നു. ഇതെല്ലാം പല ഭാവങ്ങളുണ്ട്, അത് വേർതിരിച്ച് മനസ്സിലാക്കണം. സ്വീകരിക്കേണ്ടതുമുണ്ട്, ഇതിലൊക്കെ തന്നെ കളയേണ്ടതുമുണ്ട്. ആ ചാപലം അസതി പ്രയോജനേ വാക്പാണി പാദാദീനാം വ്യാപാര ഇതൃത്വം ചാപല്യം അത് പാടില്ല. വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ലാതെ പ്രവർത്തിക്കുക, വാക്പാണിപാദാദികളുടെ പ്രവർത്തിപ്പിക്കാതിരിക്കുക. എന്നാൽ വ്യർത്ഥമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അർത്ഥശൂന്യമായ വിനോദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അസ്ഥാനത്ത് തമാശ പറയുക, അതെല്ലാം ചാപല്യമാണ് മനസ്സിൻ്റെ. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ ഗൗരവം വേണ്ടിടത്ത് അത് സ്വീകരിക്കാതെ ചാപല്യങ്ങൾ കാണിക്കുക, തമാശയും മറ്റും ആയിട്ട് അങ്ങനെ പോവുക, അത് ചപലതയാണ്. അപ്പം അത്തരം ചാപല്യങ്ങൾ ഒഴിവാക്കുക. കാരണം അതുകൊണ്ടൊന്നും പ്രയോജനമില്ല, ആധ്യാത്മികമായ പ്രയോജനമില്ല. കാരണം സാധാരണ മനുഷ്യൻ യാതൊരു കഴമ്പുമില്ലാത്ത വിനോദങ്ങളിൽ തന്നെ മണിക്കൂറുകളോളം മുഴുകിയിരിക്കും. അതൊക്കെ മനസ്സിന്റെ ശരീരത്തിന്റെ ചാപല്യമാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നല്ലത്, അത് അവർക്ക് ആവശ്യമാണ്. കാരണം അവരുടെ മനസ്സിന്റെ സംഘർഷവും മറ്റും കുറയ്ക്കുന്നതിന് ലഹരിയും മറ്റും ഉപയോഗിക്കുന്നതുപോലെ മനസ്സിനൊരു ലഹരി കൊടുക്കത്തക്ക അർത്ഥശൂന്യമായ വിനോദങ്ങൾ, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വെറും ക്ഷണികങ്ങളായ വിനോദങ്ങൾ, അത് കഴിയുമ്പോൾ അതിനൊന്നുമില്ല. പക്ഷെ അത്തരം വിനോദങ്ങളിൽ ഒരാധ്യാത്മിക സാധകൻ, ഒരാധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിക്കേണ്ട കാര്യമില്ല. ശരിയായി തീവ്രമായി അല്ലെങ്കിൽ കാര്യമായി ജീവിതത്തെ ഒരു സാധനയായി എടുക്കുന്നതിന്, എടുക്കുന്ന ഒരാളിന് ഇതിനൊന്നും സമയം കിട്ടത്തില്ല. നിഷ്പ്രയോജനമായ വിനോദങ്ങളിൽ മുഴുകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അയാൾക്ക് ശരിയായ പണിയുണ്ട്. സാധാരണ മനുഷ്യൻ കൂടുതൽ പണി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മനസ്സിന്റെ ഒരു എന്താണ് അവർ പറയുന്നത്, റിലാക്സേഷൻ, അതിനു വേണ്ടിയിട്ട് പിന്നെ വിനോദങ്ങളിൽ ഏർപ്പെടും. റിയാലിറ്റി ഷോയും അതും ഇതുമൊക്കെ അവർക്ക് കൂടിയേ തീരും. സ്വാമിമാർക്ക് അതിൻ്റെ മുമ്പ് ഇരിക്കേണ്ട ആവശ്യമില്ല. ഇരുന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ആൾ ആസാമിയാണ് എന്നാണ്. തന്റെ സാധനയിൽ അയാൾക്ക് ശ്രദ്ധയില്ല എന്നർത്ഥം. അവർക്ക് ഈശ്വര ഭജനത്തിൽ, ജപത്തിൽ, ധ്യാനത്തിലൊക്കെ റിലാക്സ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് അർത്ഥശൂന്യമായ കഴമ്പില്ലാത്ത വിനോദങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. അതില്ലാതെ തന്നെ അയാൾക്ക് ആനന്ദിക്കാൻ കഴിയും. അതെല്ലാം കൊണ്ട് ആനന്ദിക്കുന്നതാണ് ലൗകികാനന്ദം, വിഷയാനന്ദം എന്ന് പറയുന്നു. അപ്പം അതിനുവേണ്ടി സമയം, അതാണ് ചാപല്യം എന്ന് പറയുന്നു. പിന്നെ ചിലരുടെ പ്രകൃതി തന്നെ ചപലമായിരിക്കും. ആശ്രമങ്ങളിലും കാണും കുരങ്ങന്മാർ. അവരാധ്യാത്മിക സാധനയ്ക്ക് പറ്റിയവരല്ല. എപ്പോഴും എവിടെയെങ്കിലും ചാടിക്കേറി, ആരുടെയെങ്കിലും തോളിൽ കയറി അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. കുരങ്ങിന്റെ പ്രകൃതിയാണ്, അതും ഇതിന് പറ്റിയതല്ല, ഈ പണിക്ക് പറ്റിയതല്ല. അതാണ് അചാപലം. ദൈവീ സമ്പത്ത് ആ ചാപല്യമില്ലാതിരിക്കുകയാണ്. അഹിംസ സത്യമക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷ്വലോലുപ്ത്വം മാർദവം ഹ്രീരചാപലം തേജക്ഷമാധൃതിശൗചം അദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരത. പിഞ്ചത്തേജ പ്രാഗൽഭ്യം നത്വഗദാദീപ്തി. തേജസ് വേണം ആധ്യാത്മിക സാധകന്മാർക്ക്. ആ തേജസ് എന്ന് പറയുന്നത് എന്താണ്? പ്രാഗൽഭ്യമാണ്, പ്രഗത്ഭത. മറിച്ച് നമ്മൾ തേജസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ധരിക്കുന്നത് എന്താണ്? ത്വഗദാദീപ്തി, ബാഹ്യമായി ഒരാളെ മുഖത്ത് നോക്കുമ്പോൾ കാണാൻ നല്ല ചന്തമുണ്ട്, സ്വാമി വെയിലൊന്നും കൊള്ളാതെ പാലും പഴമൊക്കെ കഴിച്ച് എ സി റൂമിലിരുന്ന് കഴിഞ്ഞാൽ നല്ല തേജസ്സായിരിക്കും. ഒരു ഭസ്മവും രുദ്രാക്ഷവും കൂടെ ഉണ്ടെങ്കിൽ തേജസ് കൂടും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഭാഷ്യകാലം പ്രത്യേകം പറയുന്നു, ത്വഗതാദീപ്തി, ത്വക്കിൽ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, ബാഹ്യ സൗന്ദര്യം. സാധാരണ നമ്മൾ പറയുന്ന അതാണ്, സ്വാമിയെ കണ്ടപ്പോൾ എന്തൊരു അഴക എന്ന് നമ്മൾ പറയുന്നത് അതല്ല. ഇത് ആൾക്കാരിങ്ങനെ പറയുന്നതുകൊണ്ട് ഡൈ ചെയ്ത് നടക്കുന്ന സ്വാമിമാരും ഉണ്ട്. കാരണം തേജസ് എന്ന് പറയുന്നത് ഇതാണെന്ന് ധരിച്ചിട്ടാണ്. അതല്ല ഇവിടെ പറയുന്നത്, ഭാഷകാരം പ്രത്യേകിച്ച് തന്നെ നിഷേധിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കുന്ന എന്താണ്, സ്വാമിയുടെ സാധനയുടെ ഫലമാണ് ഇത്രയും വലിയ തേജസ് എന്നും ധരിക്കും. അതല്ല, അത് കൂടുതൽ ശരീരബോധം കൊണ്ടാണ്, വേഷഭൂഷാദികൾ കൊണ്ട് തന്നെ ആകർഷകമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് തന്നെ തന്നെ പലരും ഈ സ്വാമി വേഷം തന്നെ ധരിക്കുന്ന എന്താണ്, തന്നെ തന്നെ ഒരു പ്രദർശന വസ്തുവാക്കാൻ വേണ്ടിയിട്ടാണ്. താൻ തന്നെ സ്വയം തന്നെ തന്നെ പ്രദർശിപ്പിക്കുക, അതാണ് എൻ്റെ ഉള്ളിലുള്ള മനഃശാസ്ത്രം. അതൊന്നുമല്ല ആൾ കറുത്തിരിക്കുന്നതോ വെളുത്തിരിക്കുന്നതോ ഒന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. തേജസ് എന്ന് പറയുന്നു, പ്രാഗൽഭ്യം എന്ന് പറയുന്നു. ആ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ബാഹ്യമായ കർമ്മദക്ഷത, കർമ്മസാമർഥ്യം അതുമല്ല, അത് ആധ്യാത്മികമായ പ്രാഗൽഭ്യമാണ്. തന്റെ മനസ്സിനെ തന്റെ ഇന്ദ്രിയങ്ങളെ എല്ലാം വഴിക്ക് നിർത്തി ഈ ലോകവാസനയ്ക്കൊന്നും അടിമപ്പെടാതെ, മറ്റൊക്കെ ലോകവാസന ലോകത്തിൻ്റെ മുമ്പിൽ താൻ ഇന്ന ഇന്ന രീതിയിലൊക്കെ നിൽക്കണം എന്നുള്ള സങ്കല്പത്തിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതാണ്. മനസ്സിൽ കാണും സങ്കല്പങ്ങൾ, ലോകം തന്നെ ഇന്ന രീതിയിൽ തിരിച്ചറിയണം, ഇന്ന രീതിയിൽ തന്നെ അംഗീകരിക്കണം, ആരാധിക്കണം. അതിനുവേണ്ടി പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടും. സ്വയം തന്നെ തിരിച്ചറിയാതെ അജ്ഞത കൊണ്ട് അതൊന്നുമല്ല, ഇത് തന്നെ തന്നെ വരുതിക്ക് നിർത്തുക. അതിനാണ് തന്റെ പ്രാഗൽഭ്യം ഉപയോഗിക്കേണ്ടത്. അതാണ് അവന്റെ തേജസ്. ക്ഷമ, ഇവിടെ പറയുന്ന പരമമായ ക്ഷമയെക്കുറിച്ചാണ്. എന്തൊക്കെയാണ്? ആ കൃഷ്ടസ്യ താടിദസ്യവ അന്തർവിക്രിയ അനുപത്തി, ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് അതിനൊരു അലങ്കാരമായി സ്വീകരിച്ചു എന്ന് കഥയായി പറയുമല്ലോ. ആ അവസ്ഥ നേരത്തെ അത് പറഞ്ഞു, ചീത്ത പറഞ്ഞാലും തല്ലിയാലും അന്തർവിക്രിയ അനുപത്തി, ഉള്ളിലെ ഒരു വികാരം ഉണ്ടാകാതിരിക്കുക, അത് പരമമായ ക്ഷമയാണ്. അത് വളരെ പ്രയാസപ്പെട്ട് നേടേണ്ട ഒന്നാണ്. കാളിദാസനും പറയും, വികാരഹേതു സതി വിക്രിയന്തേ ഏഷാന്ന ചേതാംസി. വികാരഹേതുക്കളുണ്ടെങ്കിലും, അത് ക്രോധം മാത്രമല്ല, കാമാതി വികാരങ്ങളല്ല, ആ വികാരങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ എല്ലാം മുമ്പിൽ വന്നു കഴിഞ്ഞാലും അവന്റെ ചേതസ്സിൽ ഒരു വികാരവും ഉണ്ടാകാതിരിക്കും. അതാണ് ധീരത എന്ന് പറയുന്നത്, അതാണ് ക്ഷമയുടെ പരമമായ അവസ്ഥ എന്ന് പറയാൻ. പക്ഷെ അത് പ്രാപിച്ചു കിട്ടാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇനി ഉത്പന്നായാം വിക്രിയായാം, സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, ഭഗവാനെ പോലെ ചവിട്ട് കൊണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വികാരങ്ങൾ മനസ്സിൽ വന്നു പോകും, അത് കാമമോ ക്രോധമോ എന്തുവാകും. ഉത്പന്നായാം വിക്രിയായാം പ്രശമനം, അവിടെ പിന്നെ എന്താണ്, പ്രശമന ഔഷധം സേവിക്കുക. ആചാര്യസ്വാമി തന്നെ പറയും വേറൊരു ഭാഗം, ശമനം എന്ന് പറയുന്ന, സാധാരണ ശമനത്തിന് വേണ്ടിയിട്ടാണ് ഔഷധം, ഇത് ശമനം തന്നെ ഔഷധമാക്കുക. ശമം എന്നുള്ള പറയുമല്ലോ, ശമം ദമോ എന്നല്ല. ആ ശമം എന്നുള്ള മാനസിക വികാരത്തെ സ്വീകരിക്കുക, അപ്പോൾ അതിനെ ശമിപ്പിക്കുക. അത് ശമിക്കണം എന്നുവെച്ചാൽ മനസ്സിൽ തന്നെ ശാന്തമായ ഭാവങ്ങളുണ്ട്, ആ ഭാവങ്ങളെ ഉണർത്തുക. അത് ഉറങ്ങിക്കിടക്കുകയായിരിക്കും, അതിനെ ഉണർത്തിയെടുക്കുക. ക്രോധം വരുമ്പോൾ ശാന്തിയെ ഭജിക്കുക. ഇത് സാധാരണ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അല്പസമയം എടുത്തിട്ടായാലും ക്രോധം ഉൽപ്പന്നമാകുമ്പോൾ തിരിച്ചറിയുക, ഇത് നല്ലതല്ല, ഇത് സ്വയം നിയന്ത്രണം വിട്ടുപോകുന്നതാണ്, ഇത് മനസ്സിനെ കലക്കുന്നതാണ്, ഇവിടെ വേണ്ടത് ശമമാണ്, ശാന്തിയെ ഭജിക്കുക, മനസ്സിലേക്ക് ശാന്തി ആവാഹിക്കുക. ശമം ശമമെന്ന് മനസ്സിൽ ധ്യാനിച്ചാൽ മതി, മനസ്സ് പതുക്കെ, അവിടെയാണ് ധ്യാനത്തിന്റെ ആവശ്യം. മനസ്സ് പതുക്കെ ശാന്തിയിലേക്ക് വരും. മറിച്ച് ദുർവാസാവ് കോപിച്ചിട്ടില്ലേ, പിന്നെ എനിക്കെന്തുകൊണ്ട് കോപിച്ചു എന്നുള്ള വിപരീത ചിന്ത വരാൻ പാടില്ല. ദുർവാസാവ് കോപിച്ചിട്ടുണ്ട്, ശരിയാണ്. ദുർവാസാവ് മറ്റു പല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്, അതൊന്നും നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ കോപത്തിൽ മാത്രം ദുർവാസാവേണ്ട കാര്യമില്ല, പലരും പറയുന്ന അതാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കോപിക്കുന്ന ചിലരുണ്ട്. അതിന് മനഃശാസ്ത്രത്തിൽ പറയുന്നത് വേറെ രോഗമൊന്നാണ്, മരുന്ന് കഴിച്ചാൽ മാറുമെന്നാണ് പറയുന്നത്. എന്തായാലും ചില സ്വാമിമാർ പറയുന്നത് ദുർവാസാവ് കൊണ്ട് കോപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കെന്തുകൊണ്ടായിക്കൂടാന്നാണ്. ദുർവാസാവിന്റെ കോപം ആത്യന്തികമായി എപ്പോഴും ലോകാനുഗ്രഹത്തിന് വേണ്ടി, അതുകൊണ്ട് ലോകത്തിന് നന്മയാണ് അവസാനം ഉണ്ടാകുന്നത്. ദുർവാസാവിന് കോപം മാത്രമല്ല, മറ്റ് പലതും ഉണ്ടായിരുന്നു, തപസ് മറ്റു പല കാര്യങ്ങളും. ഈ പറയുന്നയാൾ ഇതൊന്നും കാണുന്നില്ല, കോപം മാത്രമേ ഉള്ളൂ. കോപിക്കുക, തല്ലുകൊള്ളുക. അപ്പൊ ഇത് തല്ലുകൊള്ളുന്ന കോപമാണ്, മറ്റങ്ങനെയല്ല, ലോകത്തെ അനുഗ്രഹിക്കുന്ന കോപമാണ്. അതുകൊണ്ട് അതങ്ങനെ ആയതുകൊണ്ട് എനിക്കും അങ്ങനെ ആകാമെന്ന് സാധാരണഗതിയിൽ ഒരു ചിന്തിക്കാൻ പാടില്ല. ശാന്തിയെക്കൊണ്ട് കോപത്തെ ഇല്ലാതാക്കണം, അതാണ് പ്രശമനം. അപ്പോൾ ഒരാൾ ശാന്തമായിരുന്ന് മനസ്സിന്റെ ശാന്തിയെ ധ്യാനിച്ചാൽ മതി. അങ്ങനെ ധ്യാനിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ, കാരണം മനസ്സിന്റെ ശാന്തി എല്ലാവർക്കും എപ്പോഴെങ്കിലും അനുഭവിക്കാൻ പറ്റും, മനസ്സിന് സമാധാനമുള്ള ഒരവസ്ഥ. ആ അവസ്ഥ കിട്ടുമ്പോൾ അതിനെ ധ്യാനിക്കുക, ഉറപ്പിക്കുക. ഇതാണ് മനസ്സിന്റെ സഹജമായ അവസ്ഥ. എന്റെ മനസ്സിന്റെ സഹജമായ അവസ്ഥ ഇതാണെന്ന് ചിന്തിക്കാനും ഭാവന ചെയ്യുക, അതിനെ ദൃഢപ്പെടുത്തുക. കോപം വരുമ്പോൾ അതിനെ ഓർക്കുക, ഇങ്ങനെ ഒരു അവസ്ഥ മനസ്സിനുണ്ടായിരുന്നല്ലോ, ഈ അവസ്ഥയിലാണല്ലോ മനസ്സ് നിൽക്കേണ്ടത്. അതിനെ ഒരു അഭ്യാസമാക്കി എടുക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിയന്ത്രണമില്ലാത്ത കോപം മരുന്ന് കഴിക്കാതെ തന്നെ മാറ്റിയെടുക്കുക, അതാണ് പ്രശമനം. പ്രശമനം എന്ന് പറയുന്നത് ഒരു ഔഷധമാണ്, ഒരു അഭ്യാസമാണ്. അത് ശീലിക്കുക. ഇക്കാര്യം മുമ്പും പറഞ്ഞിട്ടുണ്ട് ഭാഷ്യകാരെന്നാണ് പറയുന്നത്. ഇത്യവോചാമ ക്ഷമായഹ അക്രോധസിജ വിശേഷ ക്ഷമ അക്രോധം. ഇതിന്റെ പ്രത്യേകത ഇതാണ്, ക്ഷമയിൽ അത് ഉണ്ടാകുന്നേ, അക്രോധത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കുന്നു. രണ്ടും ക്ഷമ തന്നെയാണ്, എന്നാലും അതിൻ്റെ ഒരു ചെറിയ ഭേദം പറഞ്ഞാണ്. പരമാർത്ഥത്തിൽ ഒന്ന് തന്നെ, എന്നാലും രണ്ട് തരത്തിൽ. ഒരാൾക്ക് നല്ല മാനസിക ബലം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ക്ഷമാവാനായിരിക്കാം. സാഹചര്യങ്ങൾ വന്നാലും അയാൾക്ക് ക്ഷമയോടുകൂടിയിരിക്കാം. വളരെ ക്രൂര സ്വഭാവമുള്ളവർക്കും ക്ഷമ കാണും, അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. വളരെ പറയുമല്ലോ കട്ടിയുള്ള മനസ്സാണെന്ന് പറയും, താമസമായ മനസ്സ്. അത്തരം മനസ്സിലും ചെറിയ തല്ലോ വലിയ ചീത്ത പറച്ചിലോ ഒന്നും കൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല, കേട്ടില്ല എന്നുള്ള ഭാവത്തിലിരിക്കും. അത്തരം മനസ്സിനെ ഉദ്ദേശിച്ചല്ല ഇവിടെ പറയുന്നു. ചിലർക്ക് അങ്ങനെ ഒരു മനസ്സ് കാണും. ചിലർ പറയും എന്നെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഗുരു ചീത്ത പറഞ്ഞാലും ശരി, ഏശത്തില്ല, അത് ക്ഷമയല്ല, മൂഢത മൂർഖതയാണ്. ഗുരു ചീത്ത പറഞ്ഞാൽ പ്രയാസം തോന്നണം, കാരണം പിന്നീട് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. അവിടെ ഇതുകൊണ്ടുപോയി പരീക്ഷിക്കരുത്, ക്ഷമ, അതുകൊണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നത് വേറെയാണ് വിഷയം, മൂർഖതയാണ്. അത് സാധാരണ മനുഷ്യനും കാണും. അവന്റെ സംസ്കാരം എത്രമാത്രം അധമമാകുന്നു അതിനനുസരിച്ച് അവന് തല്ലുകൊള്ളുന്നതിനും ചീത്ത കേൾക്കുന്നതിനും ഒക്കെയുള്ള ശക്തി കൂടും. കാരണം നിരന്തരം മോഷണം പോലെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത് ആൾക്കാർ പോലീസുകാർ പിടിച്ച് എത്ര ഇടിച്ചാലും എത്ര ചീത്ത വിളിച്ചാലും അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല, നിർവികാരമായിരിക്കും മനസ്സ്. അത് ആധ്യാത്മിക സാധനയല്ല, തമസ്സാണ് അല്ലെങ്കിൽ രജസ്സാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ആധ്യാത്മിക സന്ദർഭത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അതിനെ മാതൃകയായി സ്വീകരിക്കും. ധൃതർ ദേഹേന്ദ്രിയേഷു അവസാദം പ്രാപ്തേഷു തസ്യ പ്രതിഷേധവോ അന്ധകരണവൃത്തി വിശേഷം ഏന ഉത്തംബിതാനി കരണാനി ദേഹസ്ച അവസീതന്തി എന്നുമ്പും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതും ആധ്യാത്മിക സാധനയിൽ ഒരു മുഖ്യമായ കാര്യമാണ്. സാധാരണ ആൾക്കാർ പറയാറുണ്ട് എന്താണ്, ഒരു മൂടില്ല, ദേഹ ഇന്ദ്രിയം ഇതെല്ലാം ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, ആധ്യാത്മിക സാധനങ്ങളിൽ താല്പര്യമില്ലാതിരിക്കുക, പ്രത്യേകിച്ച് ഒന്നിനും തന്നെ ഒരു രുചിയില്ലാതിരിക്കുക, തളർച്ച അനുഭവപ്പെടുക, കിടക്കാനും ഉറങ്ങാനും ഒക്കെ തോന്നുക, എല്ലാം ശൂന്യമായി തോന്നുക, ഒന്നിനും അർത്ഥമില്ലാന്ന് തോന്നുക. ചിലർക്ക് അങ്ങനെ വരുമ്പോൾ മരിച്ചാൽ എന്തെന്ന് തോന്നിപ്പോകും, പ്രത്യേകിച്ച് ഒന്നിനും ഒരു കഴമ്പും കാണുന്നില്ല. അവസാദം എന്ന് പറയുന്ന ഒരു ചിത്തത്തിന്റെ അവസ്ഥയാണ്, ഒന്നിനും അർത്ഥമില്ലാന്ന് തോന്നുക. ചിലർ ചാടിക്കയറി മരിച്ചും കളയും, അങ്ങനെയാണ് പലരും നമ്മൾ കാണാറുണ്ടല്ലോ ആശ്രമത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ചു കളയും. അപ്പം ആധ്യാത്മികമായ മാർഗത്തിൽ തന്നെ വന്നു ജപവും സാധനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ട്രെയിനിൻ്റെ അടിയിൽ പോയി ചാടും, കെട്ടിടത്തിൻ്റെ മേളിൽ നിന്നെടുത്ത് ആളോട്ട് ചാടും, ഇങ്ങനെയൊക്കെ പലരും മരിക്കാറുണ്ട്, കഴുത്തിൽ കുരുക്കിടും, ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. അവസാദം എന്ന ചിത്തദോഷം, എല്ലാം വ്യർത്ഥമെന്ന് തോന്നിപ്പോവും, എന്നുവെച്ചാൽ മൊത്തത്തിൽ തളർന്നു പോയാണ്. അപ്പൊ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രചോദനമൊന്നും അവർക്ക് കാണാൻ പറ്റത്തില്ല. അവരുടെ കുറ്റമല്ല, മനസ്സങ്ങനെ ഒരു അവസ്ഥ എത്തിച്ചേരും. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും ഒരു പ്രചോദനം എപ്പോഴും ആവശ്യമാണ് മനുഷ്യൻ. ചിലർ മോക്ഷം എന്ന് പറഞ്ഞ് ആശ്രമത്തിൽ താമസിക്കും, ചിലരൊന്നും അല്ലെങ്കിൽ സേവ, എന്തെങ്കിലും അവന്റെ മനസ്സിനൊരു ലക്ഷ്യം വേണം. ഒന്നുമില്ലാതെ ചിത്തം തളർന്നുപോയി കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം തോന്നും മരിച്ചാൽ മതി, മരിക്കുകയും ചെയ്യും, ബാക്കിയുള്ളവർക്ക് മെനക്കേടുമാണ്, അത് വരാൻ പാടില്ല എന്ന് പറയുന്നു. അവസാദം പ്രാപ്തേഷു, അങ്ങനെ ഒരു അവസാദം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അത് പോകാതെ തടയുന്ന ഒന്നുണ്ട്. എല്ലാ മനുഷ്യരിലും എപ്പോഴെങ്കിലും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് മനസ്സ് പോകാനുള്ള ഒരു പ്രവണത കാണിക്കും, ഉന്മേഷമില്ലായ്മ, അർത്ഥശൂന്യമായി തോന്നുക. അപ്പോൾ അവന്റെ മനസ്സിൽ നിന്ന് അവനെ വീണ്ടും ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് ധൃതി എന്ന് പറയുന്ന അന്ധകരണവൃത്തി. അത് മനുഷ്യരിലുണ്ട്, ധൃതിക്ക് ധൈര്യം എന്നുള്ള അർത്ഥം പറയും. ഇത് ഒരു തരത്തിലുള്ള ഒരു ധൈര്യമാണ്. എന്തെങ്കിലും ഉള്ളിൽ നിന്നൊരു പ്രചോദനം കൊടുത്ത് വീണ്ടും അവനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അത്തരം സന്ദർഭങ്ങളിൽ ബാഹ്യമായി എന്തെങ്കിലും ഒരു പ്രചോദനം വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റും. അല്ലെങ്കിൽ അവന്റെ പൂർവ്വ സംസ്കാരം കൊണ്ട് ഉള്ളിൽ നിന്നൊരു പ്രചോദനം വരണം. അല്ല, വീണ്ടും എന്തെങ്കിലും ഒന്നവന് വേണം. എന്താണ് അതിന് പറയുന്നത്? മോട്ടിവേഷൻ. അങ്ങനെ ഒന്ന് വേണോ? അവന് എന്തെങ്കിലും ഒരു പ്രചോദനം, ഒരു ഉത്തേജനം കൊടുക്കണം. അങ്ങനെ ഉത്തേജനം കൊടുക്കുന്നതിന് അവന്റെ അന്ധകരണത്തിലുള്ള ഒരു അന്ധകരണ വൃത്തിയുടെ പേരാണ് ധൃതി. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതവന് കുറച്ച് ശക്തമായിരിക്കും. കോപതപാദികളെ പോലെ തന്നെ ശക്തമായിരിക്കും. തളർച്ച വരുമ്പോഴെല്ലാം അവന്റെ ഉള്ളിൽ നിന്ന് ഇത് ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാണോ ബാഹ്യമായി ഗുരുവിന്റെ ഉപദേശം, അല്ലെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രം, അല്ലെങ്കിൽ മറ്റ് സജ്ജനങ്ങൾ, സഹചാരികൾ, എങ്ങനെയാണ് ഒരാൾക്ക് ഉത്തേജനം, മനസ്സിന് ഉന്മേഷം കൊടുക്കുന്നത്, അതുപോലെ ആന്തരികമായി ഗുരുവിന് ഉന്മേഷം കൊടുക്കുന്ന ഒന്നാണ് ധൃതി. ആ ധൃതി അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാം. അതിന്റെ സംസ്കാരമില്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, നശിച്ചുപോകും. അതാണ് ഇന്ദ്രിയേഷു അവസാദം പ്രാപ്തേഷു തസ്യപ്രതിഷേധവും അതിനെ തടയുന്നു. അന്ധക്കരണ വൃത്തി വിശേഷം, ഒരു പ്രത്യേകമായൊരു അന്ധക്കരണ വൃത്തിയാണത്. ഏന ഉത്തംബിതാനി കരണാനി ദേഹസ്ഥ നാവസീതന്തി. അതുകൊണ്ട് കർണങ്ങൾ, മനസ്സുൾപ്പെടെയുള്ള കർണങ്ങൾ ഉത്തേജിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഉത്തേജിപ്പിക്കപ്പെട്ട, പ്രചോദിപ്പിക്കപ്പെട്ട, ഉന്മേഷവത്താക്കി കഴിഞ്ഞാൽ അതാണ് ഉത്തംബിതം. ഒന്നാമസ്ഥ തന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകാതെ വീണ്ടും കുറെ കാലം മുമ്പോട്ട് പോകും. കുറച്ചു കാലം ആധ്യാത്മിക സാധനങ്ങളെല്ലാം ചെയ്ത് അതിന്റെ വിഘ്നങ്ങൾ പ്രബലമാണെങ്കിൽ ചിലപ്പോൾ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ അവസീതം, അവസാദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനസ്സ് പോകും. അപ്പോൾ പിന്നെ അയാൾക്ക് ഉത്തേജനം കൊടുക്കുന്ന എന്തെങ്കിലും ലൗകികമായ കാര്യങ്ങളായിരിക്കും. ആധ്യാത്മികമായ കാര്യങ്ങളൊന്നും ഉത്തേജനം കൊടുക്കത്തില്ല. ഒരു തരത്തിലത് രക്ഷപ്പെടലാണ്. അവരാശ്രമം ഉപേക്ഷിച്ച് സ്വാമിമാര് ബ്രഹ്മചാരികളൊക്കെ ആണെങ്കിൽ പോയി പെണ്ണുകെട്ടിയൊക്കെ ജീവിക്കും. അപ്പോൾ ഒരു തരത്തിലത് രക്ഷപ്പെടാണ്. ആത്മഹത്യ ചെയ്യേണ്ടവനാണ് രക്ഷപ്പെട്ടു. എന്തായാലും ആത്മഹത്യയെക്കാളത് ഭേദമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു തരത്തിലുള്ള ആത്മഹത്യയാണെങ്കിൽ അവിടെയും അവനെ സഹായിച്ചത് ധൃതിയാണ്. പക്ഷേ ആധ്യാത്മികമായ ധൃതി അങ്ങനെയല്ല. വീണ്ടും അവനെ ഉണർത്തിയ ആധ്യാത്മിക മാർഗത്തിൽ തന്നെ മുന്നോട്ട് നയിക്കും. അപ്പൊ അതിനുവേണ്ടി എന്താണ്? ഒരു ധൃതിയെ ഉപാസിക്കുക, ധൈര്യത്തെ ഭാവന ചെയ്യുക. എപ്പോഴാണോ ഒരുവൻ ഉന്മേഷവത്തായി ഊർജസ്വലനായിരിക്കുന്നത്, ആ സമയം അതിനു തന്നെ ഭാവന ചെയ്യുക. ഇതാണ് ഒരുവന് വരണീയമായിരിക്കുന്നത്, സ്വീകാര്യമായിരിക്കുന്നത്. ഇത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് സ്വന്തം ബുദ്ധി കൊണ്ട് ഉറപ്പിക്കുക. തളർച്ച വരുമ്പോൾ ആ ഭാവനയുടെ ദാർഢ്യം കൊണ്ട്, ഭാവനാ ദാർഢ്യം യോഗസൂത്രത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. പ്രതിപക്ഷ ഭാവനയെക്കുറിച്ച് പറയും സൂത്രത്തിലുള്ള വ്യാഖ്യാനങ്ങൾ. ആ ഭാവനാ ദാർഢ്യം കൊണ്ട് ആപത്തുകാലത്ത് അത് സഹായത്തിന് വരും. ധൈര്യത്തെ ഭാവന ചെയ്താൽ ധൈര്യം വരും, അതവനെ മുന്നോട്ട് നയിക്കും. ഈ സദ്ഭാവനകളെല്ലാം തന്നെ ഗുരുവിന്റെ ജീവിത സന്ദർഭങ്ങളിൽ ഏതെങ്കിലും സമയത്തിൽ അവൻ അറിയാതെ അവൻ വന്നു ചേരും. എല്ലാം ശമവും ദമവും എല്ലാം വരുന്ന സമയത്ത് അതിനെ മനസ്സിൽ ശരിക്കും ഉൾക്കൊള്ളാൻ ശ്രമിക്കും. അബോധമായിട്ടാണത് വരുന്നത്. അതിനെ ബോധവത്താക്കും. അതാണ് ഒരു സാധനം. താൻ അറിയാതെ എന്ന മനസ്സിൽ സന്തോഷം വന്നു കഴിഞ്ഞാലോ ആ സന്തോഷത്തെ തന്നെ ഭാവന ചെയ്യുക. തുടർന്ന് ആ സന്തോഷം തുടർന്ന് അനുത്തമമായ സുഖത്തെ ദാനം ചെയ്യുമെന്നാണ് പതഞ്ജലി പറയുന്നത്. ഇത് എല്ലാ കാര്യത്തിലും ഇത് ആർജിക്കേണ്ട സമ്പത്താണ്, ദൈവീ സമ്പത്താണ്. അടുത്ത് പറയുന്നു ഏവം ശൗചം, അത് വേണ്ടതാണ്. ദ്വിവിധം മൃജ്ജലകൃതം ബാഹ്യം, മൃത്തുകൊണ്ടും ജലം കൊണ്ടും ചെയ്യുന്നു, അതാണ് ബാഹ്യശൗചം. മൃത്തം എന്ന് പറഞ്ഞാൽ മണ്ണ്, മണ്ണെന്ന് പറഞ്ഞാൽ സോപ്പില്ലാത്ത കാലത്താണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഇന്നും മണ്ണ് വരെ ദേഹത്ത് പൂശരുത്. ഇന്നത്തെ മണ്ണെല്ലാം വളരെ വിഷലിപ്തമാണ്. അതുകൊണ്ട് ശൗചം ചെയ്യാൻ പോയാൽ ചൊറി പിടിക്കും, പിന്നെ അതിന് മരുന്ന് കഴിക്കേണ്ടി വരും. ശുദ്ധമായ മണ്ണ് ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അതുകൊണ്ട് മൃത് കൊണ്ടുള്ള ശൗചം എന്ന് വെച്ചാൽ ബാഹ്യമായ അഴുക്കിനെ നീക്കിക്കളയുന്നതിന് ഉപയോഗിക്കുന്ന ഒന്നാണ് മൃത്ത്. ജലവും അതിനുപയോഗിക്കുന്നതാണ്. പക്ഷേ ശൗചത്തിന് ഏറ്റവും ശ്രേഷ്ഠം മൃത്ത് തന്നെയാണ്. ശുദ്ധമായ അത് കിട്ടുമെങ്കിൽ കൃത്രിമമായ ഏത് വസ്തുവിനെക്കാളും നല്ലത്. അത് ബാഹ്യമായ ശൗചം. ആഭ്യന്തരം മനോബുദ്ധിയോർ നൈർമല്യം എന്ന് നമുക്കറിയാം. ആഭ്യന്തരമായ ശുചിത്വം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന്റെ ബുദ്ധിയുടെ നിർമ്മലത. മനസ്സിന്റെ നൈർമല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഗദ്വേഷാദികൾ ഇല്ലാതിരിക്കുക. ബുദ്ധിയുടെ നൈർമല്യം എന്ന് പറഞ്ഞാൽ പറയുന്നതോ അതിന് വളവില്ലാതിരിക്കുക. കുറച്ച് വളവ് ബുദ്ധിക്ക് കാണും, അത് മാറ്റിയെടുക്കുക. മായ രാഗാദി കാലുഷ്യഭാവ, രാഗാദികൾ മനസ്സിന്റെ മായ ബുദ്ധിയുടെ ഈ കാലുഷ്യങ്ങളെ മനസ്സിനെ കലക്കിയെടുക്കുന്നതിന് അതില്ലാതിരിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. അതാണ് ഇതൊന്നും ഒരു നിമിഷം കൊണ്ട് ആർക്ക് സാധ്യമായ കാര്യങ്ങളല്ല. പ്രയത്നം കൊണ്ട് മാത്രം സാധ്യമായ കാര്യങ്ങളാണ്. അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആർക്കും ഇതൊന്നും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ആധ്യാത്മിക ജീവിതം ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു ധാരണയിൽ ആ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ ക്രമേണ ഇത് ഒരു പരിധിവരെയൊക്കെ സാധിക്കും. ഏവം ദ്വിവിധം ശൗചം, അങ്ങനെ ശൗചം രണ്ട് തരത്തിലുണ്ട്. അദ്രോഹ, നേരത്തെ പറഞ്ഞല്ലോ, പര ജിഘാംസാഭാവോ അഹിംസനം, അഹിംസ തന്നെയാണ്. എന്നാൽ ഈ ദ്രോഹബുദ്ധി എന്ന് പറയുന്നത് ഒന്ന് വിശേഷിച്ച് തന്നെയാണ്. ഈ ദ്രോഹബുദ്ധിയുള്ളവനാണ് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് സന്തോഷിക്കുന്നു. ഹിംസിക്കുമ്പോൾ സന്തോഷിക്കാം, സന്തോഷിക്കാതിരിക്കാം. പക്ഷെ ദ്രോഹിക്കുമ്പോൾ അങ്ങനെയല്ല, മനഃപൂർവ്വം ദ്രോഹിച്ചു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം വരും. അത് വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ മനസ്സുകൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ദ്രോഹിക്കുക, അതിനൊരു സന്തോഷം കണ്ടെത്തുക, അതും പാടില്ല. അതിമാനിത, അത്യർത്ഥം മാനോ അതിമാന സയസ്യ വിദ്യതേ സ്വ അതിമാനി തദ്ഭാവോ അതിമാനിത തദ്ഭാവോ അതിമാനിത ആത്മന പൂജ്യത അതിശയ ഭാവന അഭാവ ഇത്യർത്ഥ. അതിമാനിത്വം എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ പറയും പ്രത്യേകിച്ച് സ്വാമിമാർ, അവരൊക്കെ ലൗകികരാണ്, സാധാരണക്കാരനാണ്, താൻ വിശിഷ്ടനാണ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? തനിക്ക് വ്യത്യസ്തമായ ഡ്രസ്സുണ്ട്, താൻ ജഡിലനാണ് അല്ലെങ്കിൽ മുണ്ഡിതനാണ്. ഈ ആത്മീയതയുടെ അടയാളങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് താനൊരു ദിവ്യ പുരുഷനാണെന്ന് സ്വയം ധരിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ, സാധാരണ മനുഷ്യന്റെ മുമ്പിൽ ഭാഷകാരനോട് പറയുന്നു, പൂജ്യത അതിശയം, താൻ പൂജിക്കപ്പെടേണ്ടവനാണ് എന്ന് സ്വന്തം മനസ്സിൽ കരുതി അത് ഉള്ളിൽ അമർത്തിവെച്ച് പ്രകടിപ്പിച്ച് എന്നാ പ്രകടിപ്പിക്കാതെ, സ്വാമിമാർക്കുള്ള ടെക്നിക്കുകളുണ്ട്, അതെല്ലാം ഞാൻ പുറത്ത് പറയുന്നില്ല, അതിന്റെ മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമാണ്, പറഞ്ഞാൽ ശരിയാവത്തില്ല. അങ്ങനെ നിൽക്കുക, സ്വാമിയുടെ പുറമെയുള്ള ഭാവം കണ്ടാത്തതൊന്നും, ഈ പ്രപഞ്ചമേ മിഥ്യയാണ്, ശരീരവും മിഥ്യയാണ്, ഇതെല്ലാം തുച്ഛമാണ്. പക്ഷെ ഉള്ളിൽ അങ്ങനെയല്ല, സ്വാമിക്ക് പലതും ആവശ്യമുണ്ട്. അതാണ് ഇതാണ് പൂജ്യത അതിശയ ഭാവം എന്ന് പറയുന്നത്. സ്വാമിയെ ബഹുമാനിച്ചില്ലെങ്കിൽ ചില പുറമേ പ്രതിഷേധമൊന്നും പ്രകടിപ്പിച്ചില്ല, സ്വാമിക്കറിയാം അങ്ങനെ പ്രതിഷേധിക്കുന്നത് ശരിയല്ല, ആൾക്കാർ സ്വാമിയല്ലെന്ന് വിചാരിക്കും, പക്ഷെ പാരവയ്ക്കും, അടികൂടി വേല പണിയും. അതാണ് പൂജ്യതാതിശയം എന്ന് പറയുന്നത്. അതായത് തന്നെ ബഹുമാനിക്കുന്ന എല്ലാവരും ബഹുമാനിച്ചില്ലെങ്കിൽ ബഹുമാനിക്കാത്തവരോട് വിദ്വേഷം തോന്നും, അല്ലെങ്കിൽ തന്നെ ബഹുമാനിക്കത്തക്ക സാഹചര്യങ്ങൾ സ്വയം സൃഷ്ടിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്? കാരണം ഇതാണ്, മഹത്തുക്കളെ ലോകം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, തനിക്കും അത് കിട്ടേണ്ടതല്ലേ എന്ന് സ്വയം കരുതുക. തന്നിൽ ആ മഹത്വം ഇല്ല, പക്ഷെ തനത് പിടിച്ചെടുക്കാൻ ശ്രമിക്കും, കൃത്രിമമായി ഉണ്ടാക്കാൻ ശ്രമിക്കുക. മഹാത്മാക്കളെ പൂജിക്കുന്നത് അത് അവരാഗ്രഹിച്ചിട്ടുണ്ട്, അത് വിവേകികളുടെ സ്വഭാവമാണ്, അർഹതയുള്ളവരെ പൂജിക്കുക എന്ന് പറയുന്നു. വിവേകമില്ലാത്തവരെ നിന്ദിക്കുകയും ചെയ്യും, രണ്ടു പേരെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെ, നിന്ദാസ്തുതികളെ ഒരുപോലെ ആന്തരികമായി ഒരേ ഭാവനയിൽ കാണുന്നു. ഈ പൂജ്യതാതിശയം അങ്ങനെയല്ല, പൂജിച്ചില്ലെങ്കിൽ ദുഃഖം വരും, ഉയർന്ന സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ വരും, അത് താൻ പിടിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ലഭിക്കാതെ വന്നാൽ വേദനിക്കും. അപ്പൊ ഇത് വേറെ തരത്തിലും ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്താണ് സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ദാസ്തുതികളിൽ ഒരേ ഭാവത്തിലിരിക്കേണ്ട ആളാണ്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് അവസരം കിട്ടുമ്പോൾ നിന്ദിച്ചാളെ, കാരണം നിന്ദിച്ചാലും ഒരേ ഭാവത്തിലാണല്ലോ ഇയാൾ ഇരിക്കേണ്ടത്, അതുകൊണ്ട് തൽക്കാലം നമുക്ക് നിന്ദിക്കാം. അതും ശരിയായതല്ല. അങ്ങനെയുള്ള ഒരു മനോഭാവം എന്താണോ, സ്വാമി നിന്ദയെ സഹിക്കാൻ കടപ്പെട്ടവനാണ്, അതുകൊണ്ട് സ്വാമിയെ നിന്ദിക്കുക, അല്ലെങ്കിൽ സ്വാമി ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഇയാൾക്ക് നിന്ദയെ സഹിക്കുന്നതിനുള്ള ശേഷി എത്രയുണ്ടെന്ന്. അപ്പൊ അങ്ങനെ നിന്ദിക്കുന്നതിനുള്ള അവകാശം ആർക്കുമില്ല, പൂജിക്കാതിരിക്കാം, പക്ഷെ നിന്ദിക്കാൻ ആർക്കും അവകാശമില്ല. ഇത് സ്വാമിയുടെ കടമയാണ്, അതുകൊണ്ട് നിന്ദിക്കാമെന്നാർക്കും കരുതാനും പാടില്ല. സ്വാമി ഒരിക്കലും സ്വയം നിന്ദയിൽ ക്ഷീണിക്കാനും പാടില്ല. രണ്ടും വേണം. നിന്ദിച്ചാലോ, പൂജ്യന്മാരെ നിന്ദിച്ചു കഴിഞ്ഞാൽ നിന്ദിക്കുന്നവർക്ക് അതിന്റെ പാപമുണ്ട്, അതും പറയുന്നുണ്ട്. കാരണം സ്വാമിമാർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. സ്വാമി എന്ന് പറയുമ്പോൾ നിന്ദാസ്തുതികൾക്ക് അതീതനാണെന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നവർ എന്നാ സ്വാമി തന്നെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ച് സ്വാമിമാരെ തല്ലിയ സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയായിരിക്കും സ്വാമിയെ തല്ലിക്കഴിഞ്ഞാൽ സ്വാമി കരയുന്നു, പ്രതിഷേധിക്കുമോ? അങ്ങനെ പരീക്ഷിച്ചവരുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് ആർക്കും അവകാശം. പൂജാർഹരായവരെ നിന്ദിക്കുന്നതിന് ആർക്കും അവകാശമുണ്ട്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രതിവിധിക്കുള്ള അവകാശം സ്വാമിമാർക്കും ഉണ്ട്. കയ്യൊക്കെണ്ടെങ്കിൽ തിരിച്ചും കൊടുക്കണം. കാരണം ഒരു ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവനെയും പഠിപ്പിക്കണം. ഇത് നിന്ദാ സ്തുതികളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ സമനില കൈവിടാതെ തിരിച്ചു കൊടുക്കുക. അതൊരു ദോഷമൊന്നുമില്ല. ആരെങ്കിലും പരീക്ഷിക്കാൻ വന്നു കഴിഞ്ഞാൽ സ്വാമിയാണ്, അപ്പൊ ക്ഷമ ഉള്ളിലുണ്ടായിരുന്നാ മതി. പുറമേ അറിയാവുന്ന പ്രയോഗങ്ങളെല്ലാം നടത്താം. പക്ഷെ നോക്കണം, എതിരാളിക്കാണോ നമുക്കാണോ ശക്തി കൂടുതലും? ശക്തി കൂടുതലാണെങ്കിൽ ഓടി രക്ഷപ്പെടുക. പശുവാദി വിശ്വ വിശേഷ ശങ്കരാചാര്യൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറയുന്നതല്ല. നമ്മുടെ സ്വാമിയെ നിന്ദിക്കാനുള്ള അവകാശമൊന്നും ആർക്കുമില്ല, പരീക്ഷിക്കാനും അവകാശമില്ല. പക്ഷേ തന്റെ പ്രാരബ്ധം കൊണ്ട് വന്നു ചേരുന്ന നിന്ദാസ്തുതികളിൽ, അതാണ് അവിടെ മുഖ്യം. ഒരു ആധ്യാത്മിക സാധനം സംബന്ധിച്ചിടത്തോളം തനിക്ക് വന്നു ചേരുന്ന പൂജയും നിന്ദയും തന്റെ ആഗ്രഹം കൊണ്ട് വന്നു ചേരുന്നതല്ല. മുഖ്യമായ വ്യത്യാസം ഇതാണ്. താൻ ആശിച്ചതല്ല നിന്ദ, താൻ ആശിച്ചതല്ല സ്തുതി. അവിടെ താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നതാണ്. രണ്ടിനെയാളും ഒരുപോലെ കാണും. പൂജിച്ചാൽ അയാൾ ആ പൂജയ്ക്ക് വിധേയനാകും. അതിൽ പൊങ്ങച്ചൊന്നും ഭാവിക്കാതെ, നിന്ദിച്ചാൽ അതിൽ പരിഭവം വിചാരിക്കാതെ അയാൾ അതിന് വിധേയനാകും. അത് തന്റെ പ്രാരബ്ധം കൊണ്ട് വന്നു ചേരുന്നതാണ് എന്ന് വരുമ്പോൾ. മറിച്ച് വ്യവഹാരത്തിൽ, ലോകവ്യവഹാരത്തിൽ ഇത് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വരുമ്പോൾ ലോകബുദ്ധി അനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ലോകനീതി അനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെ പെരുമാറണം സ്വാമിമാർ. അല്ലെങ്കിൽ ഒരു സ്വാമിയുടെ പ്രസിദ്ധമായ കഥയുണ്ടല്ലോ, താടിയിൽ ഉറുമ്പ് കയറിയപ്പോൾ കൊണ്ട് ഉറുമ്പിന്റെ കൂട്ടിക്കൊണ്ട് വിട്ട സ്വാമിയുടെ കഥ അതുപോലെയാവും. അത് വരാനും പാടില്ല. ഇതൊന്നും സ്വയം വെഡ്ഡിയാകാനുള്ള കാര്യങ്ങളല്ല പറയുന്നത്. എന്നുവെച്ചാൽ മറ്റുള്ളവർ വൃദ്ധിയാക്കാൻ അനുവദിക്കാനും പാടില്ല, അതൊന്നും സംഭവിക്കാൻ പാടില്ല. സ്വാമി ശുദ്ധനെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മണ്ഡനെന്നല്ല. ശുദ്ധനും മണ്ഡനും രണ്ടും രണ്ടാണ്. മലയാളത്തിൽ രണ്ടു ഒന്നാണ്. മലയാളത്തിൽ മണ്ഡന്മാരായ ശുദ്ധന്മാരേ ഉള്ളൂ. അല്ലാതെ സാത്വികന്മാരായ ശുദ്ധന്മാരല്ല. അതുകൊണ്ട് സാധു എന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ കരുതും അവൻ മണ്ടനാണ്, അതുകൊണ്ട് അവനെ ഉപദ്രവിക്കുകയും ചെയ്യും. അത്തരം ഉപദ്രവങ്ങൾ വഴിപ്പെട്ടു കൊടുക്കുക, അതല്ല സമചിത്തത എന്ന് പറയുന്നു. മറിച്ച് ഇത് വരാനും പാടില്ല. പൂജ്യതാതിശയം വരുമ്പോഴാണ് നിന്ദ കൊണ്ട് ദുഃഖം വരുന്ന അത് വരാനും പാടില്ല എന്നുവെച്ചാൽ ഇത് വളരെ സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിൽ നമ്മൾ മണ്ടനാകാനും പാടില്ല, എന്നാൽ ദുരഭിമാനികളാകാനും പാടില്ല. നിന്ദാസ്തുതികളിൽ ഒരുവൻ സ്വയം ഇളകാൻ പാടില്ല. അതേസമയം മറ്റുള്ളവർക്ക് നിന്ദിക്കുന്നതിനുള്ള അവകാശമില്ല എന്നുള്ള ബോധവും സ്വാമിക്ക് വേണം. എന്നിട്ട് വേണം അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. പൂജ്യത അതിശയ ഭാവനാഭാവം അതിമാനിത്വം അതിമാനിത അത് പാടില്ല. ഭവന്തി അഭയാദീനി ഏതദന്താനി സമ്പദം അഭിജാതസ്യ. ഇതെല്ലാം അഭിജാതന്റെ സമ്പത്താണ് എന്ന് പറയുന്നു. അഭയം എന്ന് തുടങ്ങി ഇതുവരെ പറഞ്ഞതല്ല, 26 ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞതല്ല. കിം വിശിഷ്ടാം സമ്പദം, എങ്ങനെയുള്ള സമ്പത്ത്? ദേവീം ദേവാനാം യാ സമ്പത്താം അഭിലക്ഷ്യ ജാതസ്യ ദൈവ വിഭൂത്തി അർഹസ്യ ഭാവി കല്യാണസ്യ. ഇത് ദൈവീ സമ്പത്ത് എന്നെന്തുകൊണ്ടാണ് പറയുന്നത്? ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, പുരാണങ്ങളിലും മറ്റും, ദേവന്മാരെന്ന് പറയുമ്പോൾ ആ ജന്മദേവന്മാർ, ഈ കൽപ്പാതിയിൽ തന്നെ അവിടെ ദേവന്മാരായിട്ട് ജനിച്ചു. ശിഷ്ടകാലം എന്ന് വെച്ചാൽ കൽപ്പാന്തം വരെ അവർ ദേവന്മാരായി കഴിയുന്നു. അവർ മോക്ഷാർഹരാണ്, അവരോടൊരു മുക്തന്മാരായിത്തീരും. അവരെ സംബന്ധിച്ചിടത്തോളം മുക്തിയെ സംബന്ധിച്ച് സംശയം. പിന്നെ മനുഷ്യർ, മനുഷ്യരിൽ ഉത്തമന്മാരായിട്ടുള്ളവർ ആൾക്കാരും മുക്തരായിത്തീരുന്നു. പിന്നെ അസുരന്മാർ, മറ്റ് രാക്ഷസന്മാർ, അങ്ങനെ പറയുന്ന ഗണങ്ങൾ, അവർക്ക് മോക്ഷത്തിനുള്ള സാധ്യത കുറവാണ്, തീരെയില്ലെന്ന് തന്നെ പറയാം. ആരെങ്കിലും അപൂർവം ചിലർ അവരുടെ ഏതെങ്കിലും വിശേഷ പ്രാരബ്ധം കൊണ്ട് അത്തരം യോനികളിൽ പിറന്ന് ആ പ്രാരബ്ധം നശിച്ച് അവര് ദേവന്മാരോ ദേവത്വത്തെയോ മനുഷ്യത്വത്തെയോ ഒക്കെ പ്രാപിച്ച് മോക്ഷത്തെ നേടുന്ന അപൂർവ സന്ദർഭങ്ങളുണ്ട്. പക്ഷെ പൊതുവെ അവർക്ക് മോക്ഷമില്ല. ദേവജന്മം കിട്ടി അതപ്പതിക്കുന്നവരുമുണ്ട് തിരിച്ച്. എന്നാലും പൊതുവായി പറയുകയാണെങ്കിൽ ദേവന്മാരെ മോക്ഷത്തിന് വേണ്ടിയുള്ളവരാണ്. പിന്നെ ദേവന്മാരും മനുഷ്യ ശരീരം എടുത്ത് മോക്ഷത്തെ പ്രാപിക്കുമെന്ന് ചിലടത്തെല്ലാം പറയും. അത് ആ ജന്മദേവന്മാരെ കുറിച്ചല്ല, കർമ്മം കൊണ്ടും മറ്റും ദേവത്വത്തെ പ്രാപിച്ച് പുണ്യം തീർന്നു പോകുന്നവരെ സംബന്ധിച്ചാണ്. അതല്ലാതിരുന്നു കഴിഞ്ഞാൽ പൊതുവെ ദേവന്മാർ മുഖ്യമായിട്ട് അവർ മോക്ഷത്തിന് വേണ്ടിയുള്ളവരാണ്. അപ്പോൾ മോക്ഷത്തിന് അവർക്ക് ഉതകുന്ന എന്താണ്? അവരുടെ സമ്പത്ത്, ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിന് ദേവീ സമ്പത്ത്, ദേവാനാം യാ സമ്പത്ത് എന്ന് പറഞ്ഞതാണ്, ദേവന്മാരുടെ സമ്പത്ത്. താം അഭിലക്ഷിതാദസ്യ ദൈവ വിഭൂതി അർഹസ്യ ഭാവി കല്യാണസ്യ. ഇവിടെ പറഞ്ഞത് ദേവീം അഭിജാതസ്യ, ഈ ദേവീ സമ്പത്തിനെ ലക്ഷ്യമാക്കി ജനിച്ചവരെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ജനിക്കുമ്പോൾ തന്നെ ചിലർ ഈ ദേവീ സമ്പത്തിന് വേണ്ടി ജനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ജാതി കർമ്മം കൊണ്ടാണ്. പക്ഷെ ശരിക്കും ജാതി ജന്മം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, അവൻ ദൈവീ സമ്പത്തിന് വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അവിടെ ജാതി എന്ന് പറയുന്നത് കുലം എന്നുള്ള അർത്ഥത്തിലല്ല. ജന്മനാൽ ഒരുവന് വന്നു ചേരുന്നതാണ് ജാതി. ഈ പറയുന്ന ദൈവീ സമ്പത്തോടുകൂടി ജനിക്കുന്നവൻ എന്ന് വെച്ചാൽ ജന്മനാൾ തന്നെ അവൻ വന്ന ഈ ഗുണങ്ങളല്ല. ആ അവന് മാത്രമേ മുന്നോട്ട് പോയി ഈ ഗുണങ്ങളുടെ പൂർത്തീകരണം സാധ്യമാകൂ. അവന് ഉത്തമ ജന്മം, ബ്രാഹ്മണ ജന്മം. അവന് ഏത് കുലത്തിൽ ജനിച്ചാലും ശരി, രണ്ടാളന്മാരുടെ കുലത്തിൽ ജനിച്ചാലും ശരി, അവൻ ബ്രാഹ്മണനായി തന്നെ ഇരിക്കും. എന്തുകൊണ്ട്? ജന്മനാൽ തന്നെ അവന് വന്നു കഴിഞ്ഞു. ജന്മനാൽ ഇത് ലേശമില്ലെങ്കിൽ പിന്നെ കർമ്മം കൊണ്ട് ഇതിനെ വർദ്ധിപ്പിക്കാൻ ഒക്കത്തില്ല. കർമ്മത്തിനൊരു സ്ഥാനമുണ്ട്, കർമ്മത്തിന്റെ സ്ഥാനം നിഷേധിക്കുകയല്ല. കർമ്മം കൊണ്ടിതിനെ പൂർത്തീകരിക്കണമെങ്കിൽ ജന്മന അവന്റെ കയ്യിൽ എന്തെങ്കിലും കാണണം. അപ്പൊ രണ്ടും യോജിച്ച് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ ഏത് കുലത്തിൽ ജനിക്കുന്നു എന്നുള്ള പ്രശ്നമല്ല. നമ്മൾ സാധാരണ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, പിന്നെ ചണ്ടാളൻ എന്നൊക്കെ പറയുന്നത് ജാതി എന്ന് പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അതെല്ലാം കുലങ്ങളാണ്, ഗോത്രങ്ങളാണ്. അത് ജന്മം കൊണ്ട് നിശ്ചയിക്കുന്നതാണ് ശരിയാണ്. അവൻ ഇന്ന കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ ബ്രാഹ്മണനാണെന്ന് പറയും, അല്ലെങ്കിൽ ക്ഷത്രിയനാണെന്ന് പറയും, കുലത്തിൽ ജനിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്ന ഈ ജന്മം, ഈ ദൈവീ സമ്പത്തോടുകൂടി വരുന്ന ആ ജന്മം ഇങ്ങനെയുള്ള ഏത് കുലത്തിലും സംഭവിക്കാം. സംഭവിച്ചു കഴിഞ്ഞാൽ ജന്മം കൊണ്ട് തന്നെ അവന്റെ ജാതി നിശ്ചയിച്ചു കഴിഞ്ഞു ഇന്നതാണ് എന്ന്. അവിടെ കുലമല്ല നിശ്ചയിക്കുന്നത്, അവന്റെ ജാതിയാണ്. അവൻ ബ്രാഹ്മണ ജാതിയാണ് ജന്മം കൊണ്ട് നിശ്ചയിച്ചു. എന്നുവെച്ചാൽ പൂർവ്വ സംസ്കാരത്തോടുകൂടി, പൂർവ്വവാസനയോടുകൂടി അവൻ ജനിക്കുന്നു എന്നർത്ഥം. ഈ ദൈവീ സമ്പത്തിൽ അവനോട് ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞ് ജാതസ്യ, അങ്ങനെ ജനിച്ചവൻ. അപ്പോൾ ഈ മാർഗത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ വരുമ്പോൾ തന്നെ അവന്റെ കയ്യിൽ കുറച്ച് സമ്പത്ത് വേണമെന്നാണ്. എന്നാലേ അവനിതിൽ അഭിരുചി ഉണ്ടാവും, എന്നാലേ അവന്റെ കർമ്മം കൊണ്ട് അവന് പിന്നീട് അതിനെ വളർത്താൻ പറ്റും. ജന്മനായില്ലെങ്കിൽ അവനൊരിക്കലും പിന്നീട് അതിനെ കർമ്മം കൊണ്ടൊന്നും വളർത്തിയെടുക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഇവിടെ പറയുന്നു, ഈ ദൈവീ സമ്പത്തോടുകൂടി തന്നെ ഒരുത്തൻ ജനിക്കണം. ജന്മന അവന് കാണണം ബ്രാഹ്മണത്വം, ജന്മനാൽ അവന് ക്ഷത്രിയത്വം കാണണം. അതാണ് ജന്മനാജാതി എന്ന് പറയുന്നതിന്റെ താല്പര്യം. പിന്നെ അവൻ കർമ്മം കൊണ്ട് അതിനെ പോഷിപ്പിക്കുന്നതിനാണ് ഒരുവനെ കർമ്മം കൊണ്ടുള്ള ജാതി എന്ന് പറയുന്നത്. അവനതിനെ വളർത്തിയെടുക്കുന്നു. അതിനുള്ള വ്യത്യാസം എന്താണ്? ഒരുവനൊരു വിശേഷമായ കുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അവനിൽ ഈ ജന്മനാജാതി കാണത്തില്ല. കാരണം ഈ സംസ്കാരത്തോടുകൂടിയായിരിക്കണം എന്നില്ല ആ കുലത്തിൽ ജനിക്കുന്നത്. ചുരുക്കത്തിൽ ഒരുവൻ ജനിക്കുമ്പോൾ തന്നെ ഈ ദൈവീ സമ്പത്തിന്റെ പൂർവ്വ സംസ്കാരത്തോടുകൂടി വരണം. വന്നുകഴിഞ്ഞാലേ അവനവന്റെ കർമ്മങ്ങളിലൂടെ ഇതിനെ പരിപോഷിപ്പിച്ച് ഇതിന്റെ പൂർണ്ണതയിലെത്താൻ കഴിയും. അപ്പോ ചിലർ ചോദിക്കും, ചില ആൾക്കാർ അങ്ങനെയല്ല, ജന്മനാൽ ഇത്ര സംസ്കാരമൊന്നും കാണാറില്ല, ചിലപ്പോൾ ഉയർന്ന കുലത്തിലായിരിക്കും ജനിക്കുന്നത്, അല്ലെങ്കിൽ പൊതുവെ ശ്രേഷ്ഠമെന്ന് പറയുന്ന കരുതുന്ന കുലത്തിൽ ജനിച്ചിരിക്കും, അല്ലെങ്കിൽ നീചമെന്ന് പറയുന്ന കുലത്തിൽ ജനിച്ചിരിക്കും. ജന്മനാൽ ഇതൊന്നും കാണാറില്ല. പിൽക്കാലത്ത് അവരിൽ ദൈവീ ഗുണങ്ങളെല്ലാം പ്രകടമാകാറുണ്ട്. അപ്പൊ ജന്മനാൽ ഇത് വേണമെന്ന് ഭഗവാൻ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അവരിലും ജന്മനാൽ തന്നെ ഈ ഗുണങ്ങളെല്ലാം കാണും. അപ്പൊ ആ ഗുണം ഉണ്ടായിരിക്കുക, അത് അഭിവ്യക്തമാകുക, പ്രകടമാകുക എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒരുവനിൽ ഇത്തരം ഗുണങ്ങളോടുകൂടി ജനിച്ചാലും അതവനിൽ പ്രകടമാകണമെന്നില്ല. കാരണം എന്തെങ്കിലും പാപ സംസ്കാരം അതിനെ കീഴ്പ്പെടുത്തി വയ്ക്കും. ആ പാപ സംസ്കാരം ഏതെങ്കിലും കാരണവശാൽ, മഹാത്മാക്കളുടെ കൃപ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട്, പ്രതികൂലമായ സംസ്കാരം കൊണ്ടോ നശിച്ചു കഴിയുമ്പോൾ അവന്റെ ഉള്ളിലിരിക്കുന്ന ദൈവീ സമ്പത്ത് പ്രകടമാകും. അതാണ് ചില മനുഷ്യർ ദുർമാർഗത്തിൽ നിന്നെല്ലാം പെട്ടെന്ന് പിന്മാറി സന്മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നു. കാരണം അവന്റെ ഉള്ളിൽ ദൈവീ സമ്പത്തുണ്ടായിരുന്നു, അവൻ ജനിച്ചപ്പോൾ അതോടുകൂടി തന്നെയാണ് ജനിച്ചത്. ദൈവീ സമ്പത്ത് ദുർബലമാണെങ്കിലോ, ആരംഭത്തിൽ കുറച്ച് നന്മയെല്ലാം കാണിച്ചാലും പിന്നീട് സ്വാമി അതപ്പതിച്ചു പോകും. അത് ദൈവീ സമ്പത്ത് ദുർബലമായതുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും സ്വാമിമാരെ കുറ്റം പറയും, ആ സ്വാമി ഇത്രയും കാലം സ്വാമിയായിരുന്നിട്ട് അവസാനം ഇത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു എന്ന് നമ്മൾ പറയും. അത് ആ വ്യക്തിയുടെ ദോഷമോ കുറ്റമോ ആണ്. അയാളുടെ ദൈവീ സമ്പത്ത് ദുർബലമായിരുന്നു. അതാദ്യമൊന്ന് പ്രകടമായി, പക്ഷേ പ്രബലമായ ദുരധിഷ്ഠം, പാപം മുമ്പ് സമാർജിച്ചത് അയാളിൽ ഉണ്ടായിരുന്നു. അതങ്ങോട്ട് പ്രകടമായപ്പോൾ അയാളുടെ സ്വാമിത്വം നഷ്ടപ്പെട്ടു പോയി. അയാൾ വിളിച്ച കുറ്റമല്ല, ഈ ജന്മത്തിൽ ചെയ്ത കുറ്റമല്ല. ഇതെല്ലാം സംഭവിക്കാം. എന്ത് സംഭവിക്കാം ഇവിടെ? ആരെ സംബന്ധിച്ചും എന്ത് സംഭവിക്കാം? ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മുഖ്യമായും അവന്റെ സംസ്കാരമാണ്. കർമ്മം കൊണ്ട് അതിന് കുറേയൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. എന്നാലും അത് ആ സംസ്കാരത്തിന്റെ സ്വാധീനം വളരെ ശക്തമാണ്. കാരണം അനേക ജന്മങ്ങളുടെ സംസ്കാരം അല്ലേ. ഒരു വൃക്ഷം, അതിന്റെ ഫലം, ഇതെല്ലാം അതിന്റെ ബീജത്തിനനുസരിച്ചാണ്. അതിന് കാഞ്ഞിരത്തിൽ നിന്ന് കാഞ്ഞിരക്കായ ഉണ്ടാവും, മാവിൽ നിന്ന് മാമ്പഴമേ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം സംഭവിക്കുന്നില്ല. എന്താ കാരണം? അതിന്റെ ബീജമാണ്. ഇവിടെ എന്താണ് ബീജം? ജീവനെ സംബന്ധിച്ച് അവന്റെ സംസ്കാരമാണ്. ഇവിടെ പറയുന്നു ദൈവീ സമ്പത്ത്, അതോടുകൂടി വരുന്ന ഒരുവൻ, അവന് ദൈവവിഭൂതി അർഹസ്യ ഭാവി കല്യാണസ്, ഭാവിയിൽ കല്യാണം, നന്മ, ശ്രേഷ്ഠത, ഐശ്വര്യങ്ങൾ, ആത്മീയമായ ഐശ്വര്യത്തെയാണ് പറയുന്നത്. അതിനെല്ലാം കാരണമായി തീരുന്നു അവന് ഇരിക്കുന്ന ദൈവീ സമ്പത്ത്. ആ ദൈവീ സമ്പത്തിനെ ആശ്രയിച്ചുള്ള അവന്റെ പ്രവൃത്തി, ആ പ്രവൃത്തിക്കും പ്രാധാന്യമുണ്ട്. ഒരുവൻ ദൈവീ സമ്പത്തോടുകൂടി ജനിച്ചിട്ട് അവൻ വീണ്ടും ആശ്രയ സമ്പത്ത് ആർജിക്കാം. കാരണം അവന് കർമ്മത്തിനും വിവേകത്തിനുമുള്ള സ്വാതന്ത്ര്യം ദൈവദത്തമായി കിട്ടിയിരിക്കുന്നുണ്ട്. അവൻ പ്രതികൂലമായും പോകാം, എന്നാൽ അതിന്റെ നിയമങ്ങൾ വളരെ കർശനമായി ഈശ്വരൻ തന്നെ നിശ്ചയിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ദൈവീ സമ്പത്ത് ഒരുവൻ ജന്മനാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് മുന്നോട്ട് പോകാൻ കഴിയും. അവന്റെ കർമ്മവും അവന്റെ ജ്ഞാനവും അതിനനുസരിച്ച് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു അഭിജാതസ്യ, അതിനെ ലക്ഷ്യമാക്കി ജനിച്ചവൻ, ആ ദൈവീ സമ്പത്തിനെ ഉദ്ദേശിച്ച് ലഭിച്ചവനവന് ഈ പറയുന്ന ഗുണങ്ങൾ എല്ലാം ഉണ്ടായിരിക്കണം. ഉണ്ടായിരുന്നാൽ പോലെ അവനതിനെ ആർജിക്കുകയും വേണം, അതിനെ വളർത്തുകയും വേണം. ഇത് ആധ്യാത്മിക സാധകന്മാരെല്ലാം ഒരു സാധന എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കേണ്ടതാണ് എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അഭയം സത്വസംശുദ്ധ്യർ ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ സ്തപ ആർജവം അഹിംസ സത്യം അക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേശ്വലോലുക്തം നർദവം ഹ്രീരചാഫലം തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ നാതിമാനിതാ. ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരത. ദംഭോദർപ്പോതിമാനസ്ഥാരുഷ്യമേവാർത്ഥസമ്പദമാസുരീംസമ്പദ്വിമോക്ഷാബന്ധാസുരീമത ദേവീം അഭിജാതോസി പാണ്ഡവ. ഓം ശാന്തി ശാന്തി ശാന്തി.